കുമാര ഊചുഹ മാ ചിന്താം കുരുത് ദേവർഷേ ഹർഷം ചിത്തേ സമാവഹ ഉപായ സുഖസാധ്യോത്ര വർത്തതേ പൂർവ ഏവ ഹി. ഹേ ദേവർഷേ നാരദ, ചിന്താം മാ കുരു, വിഷാദോ മാ ഭവതു. ഹർഷേ ചിത്തം സമാവഹ, ഹർഷം ചിത്തേ സമാവഹ, ചിത്തെ മനസ്സി ഹർഷം സമാവഹ. കിമിതി ചേത് അത്ര സുഖസാധ്യ ഉപായ വർത്തതെ, പൂർവ ഏവ ഉപായ സമവർത്തതെ, അയം ആധുനിക ഉപായ നാസ്തി, പൂർവമേവ അസ്യ സുഖസാധ്യ കശ്ചിത് ഉപായ വർത്തതെ, തസ്മാത് വിഷാദം മാ കുരു ഇത്യർത്ഥഃ.